ഇസ്രായേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. ും തോണി പോലെ ജീവിതം വലയും, വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. സ്വീകരിക്കണമേ പ്രഭോ, ഇസ്രായേലിൻ നായക. സ്വീകരിക്കണമേ പ്രഭോ.